ഭഗവത്ഗീത ഏഴാം അധ്യായം ശ്രീ ഭഗവാൻ വാച്ച് മയ്യാ സക്തമനാ പാർത്ഥാ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛ്രണോ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമയ യുക്തതമോ മതഃ ഇതി പ്രശ്ന ബീജ ഉപന്യസ്യ സ്വയമേവ ഈദൃശം മദീയം തത്വം ഏവം മദ്ഗതാന്തരാത്മാ സ്യാത് ഇത്യേതത് വിവക്ഷഹു ശ്രീ ഭഗവാൻ വാച. ആറാം അധ്യായവും അഞ്ചാം അധ്യായവും രണ്ടും അവസാനിപ്പിക്കുന്നത് മാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, തന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഉപദേഷ്ടാവായിരിക്കുന്ന ഭഗവാൻ തന്നെ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ കുറിച്ച് ബോധിപ്പിച്ചു. അപ്പൊ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരു വ്യതിചലനം അവിടെ ഉണ്ടായി. അതുവരെ നമ്മൾ കാണുന്ന എന്താണ്? ഭഗവാൻ അർജുനന് അഭിമുഖമായി അർജുനനെ തത്വം ബോധിപ്പിക്കുകയാണ്. അർജുനന് അതൊരു സാധകന് സ്വയം തന്നെ കുറിച്ചുള്ള ബോധമാണ് വേണ്ടത്. ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഈശ്വര തത്വത്തെ ബോധിപ്പിക്കുന്നു. ആദ്യം വന്ന ആറ് അധ്യായങ്ങളിലും ഈശ്വര തത്വത്തെ ബോധിപ്പിച്ചു, എന്നാലും അത് ശ്രോതൃനിഷ്ഠമായി ശ്രോതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് ആചാര്യന്മാരെന്നു പറയുന്നത് പൂർവഷട്കം ആദ്യത്തെ ആറധ്യായവും തൊമ്പതാർത്ഥ നിരൂപണമാണ്. ശ്രോതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ശ്രോതാവിന് തന്നെ കുറിച്ച് തന്നെ ഉള്ള ബോധം, അതാണല്ലോ ആദ്യം വേണ്ടത്. അതുണ്ടാകുന്നതിന് വേണ്ടി ആദ്യം ആത്വം പദാർത്ഥത്തിന് പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ ജീവസ്വരൂപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യത്തെ ആറ് അധ്യായങ്ങൾ വിശദീകരിച്ചു. അടുത്തു വരുന്ന ആറധ്യായങ്ങൾ അതുകൊണ്ട് പറയും അത് തത്പദാർത്ഥ നിരൂപണം, അതായത് ഈശ്വര തത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. വാസ്തവത്തിൽ ഇതെല്ലാം ഇടകലർന്നാണ് വരുന്നത്. ഈശ്വര തത്വത്തെ കുറിച്ച് ഒന്നും പ്രതിപാദിച്ചു, ജീവസ്വരൂപത്തെ കുറിച്ച് ഇനിയും പ്രതിപാദിക്കും. അങ്ങനെയാണെങ്കിലും പൊതുവെ പ്രാധാന്യമനുസരിച്ച് പറയുന്നു എന്നുള്ള ന്യായമനുസരിച്ച് ആദ്യം അർജുനന് അഭിമുഖമായി അർജുനനെ ബോധിപ്പിക്കേണ്ടത് നീ ആരാണ്, അതാണ് ആദ്യത്തെ അധ്യായത്തിൽ കൂടുതൽ ഭാഗത്തും ദേഹിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ദേഹിനോസ്മിൻ യഥാ ദേഹി ഗംഭിം വേദേന്ദ്രിയ ദേഹി, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ആ ശ്രോതാവിനെ ആ ജീവനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ തും പദാർത്ഥ നിരൂപണം എന്ന് പറയുന്നത്. ഈശ്വരതത്വം അത് എത്ര മഹത്തായതായാലും അത് ശ്രോതാവ് കേൾക്കുന്നവന് അതിനെ ഗ്രഹിക്കണമെങ്കിൽ അതിനവന് പ്രാപ്തനാകണമെങ്കിൽ ആ ഈശ്വര തത്വവും അവനും തമ്മിലുള്ള ബന്ധം അതാദ്യം വെളിപ്പെടുത്തണം. ഈശ്വര തത്വത്തെ പ്രാപിക്കുന്നതിന് താൻ എങ്ങനെ പ്രാപ്തനാകുന്നു, എങ്ങനെയാണ് താനതിന് യോഗ്യനായിത്തീരുന്നത്, ഇത്തരം കാര്യങ്ങൾ ശ്രോതാവിന് വെളിപ്പെടുത്തണം. അത് അവന് വെളിപ്പെടണമെങ്കിൽ സ്വയം താൻ ആരാണെന്നവന് വിവേചിച്ചറിയാൻ കഴിയും. അപ്പൊ താൻ നിൽക്കുന്ന നിലയിൽ നിന്ന് തന്നെ ഉയരത്തി ആ ഈശ്വര തത്വത്തിലേക്ക് അടുപ്പിക്കുക, ആ ഒരു പ്രതിപാദന രീതിയാണ് ഇതുവരെയുള്ള ഭാഗങ്ങളിൽ സ്വീകരിച്ചത്. ഇനി സ്വയം തന്നെ വെളിപ്പെടുത്തുന്നു താൻ ആരാണ്. ഐശ്വര്യപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്, മുമ്പും അത് ചർച്ച ചെയ്തു. കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, യോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, തത്വജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇവിടെ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഭക്തിയെ പ്രധാനമായിട്ട് നിർദ്ദേശിക്കുന്നു. ഭക്തിയെക്കുറിച്ചാണ് മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. ഒരു നാല് ഭാഗങ്ങൾ ഈശ്വരപ്രാപ്തിക്ക് ഉപായമായിട്ട്. മറ്റ് മാർഗങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ട്. കാരണം ജ്ഞാനം, യോഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് അധികാരികൾ വിരളമാണ്. തത്വജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ മനസ്സിന് വിചാരദാർഢ്യം മറ്റും വന്നവർക്കേത് പറ്റും. യോഗമാർഗത്തിൽ അതിൻ്റെതായ അഭ്യാസ നൈപുണ്യമുള്ളവർക്കേ പറ്റും. അവിടെ വ്യക്തികളെ അതിന് അധികാരിയായിട്ട് കിട്ടത്തുള്ളൂ. ഭക്തി അങ്ങനെയല്ല. ഭക്തി എന്ന് പറയുന്നത് അത് സർവസാധാരണമായി അതിനധികാരികളായിട്ട് സമൂഹത്തെ തന്നെ കിട്ടും. സാധാരണ വൈകാരിക തലത്തെ മനുഷ്യന്റെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഭക്തി. അത് സാധാരണഗതിയിൽ വിചാര ദാർഢ്യത്തെയോ അഭ്യാസ നൈപുണ്യത്തെയോ ഒന്നും അത് ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ഭക്തി സാധാരണ മതങ്ങളും എല്ലാം ഈ ഭക്തി എന്ന് പറയുന്ന ഒരു മാർഗത്തെയാണ്, ഭക്തി വിശ്വാസം ഇതിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം സമൂഹത്തിന് യോജിച്ച ഒന്ന് ഭക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്വാഭാവികമായും കൂടുതൽ അപകടങ്ങളും കടന്നുകൂടാം. ഭക്തി പലപ്പോഴും ഒരു സമൂഹത്തെ തന്നെ അന്ധതയിലേക്ക് നയിച്ചു കളയും. അത് ശരിയായ രീതിയിലല്ല എങ്കിൽ ഇപ്പോൾ ഭക്തിയെ ഒരാൾ ഉൾക്കൊള്ളണമെങ്കിൽ, ശരിയായ രീതിയിൽ ധരിക്കണമെങ്കിൽ അയാൾക്ക് അതിനു മുമ്പ് ആർജിക്കേണ്ടതായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഭക്തി യോഗ്യതകൾ നേടേണ്ടതായിട്ടുണ്ട്. ഭക്തി അതിൻ്റെ താഴ്ന്ന തലത്തിലാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്. നമ്മളും കാണാറുണ്ട് ഭക്തിക്ക് മറ്റ് കഷ്ടനഷ്ടങ്ങളൊന്നുമില്ല, ആർക്കും ഭക്തനാകും. സമൂഹം വലിയൊരു പങ്കും ഭക്തിയിലാണ്. ക്ഷേത്രഭക്തി, ദേവതാ പൂജ ഇതിനൊക്കെ മുഴുകിയിരിക്കുന്ന ഇവരാണ് ബഹുഭൂരിപക്ഷം. അവരെ സംബന്ധിച്ച് അതൊന്നും ആധ്യാത്മിക സാധനയുടെ ഭാഗമായിട്ടല്ല, അവരുടെ ലൗകിക ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഭക്തി എനിക്കുന്നത്. അപ്പോൾ ഒരു ലൗകിക ജീവിതത്തിന്റെ ഭാഗമായിട്ടും ഭക്തിയെ ഒരാൾക്ക് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഭക്തന്മാരെ പലതരത്തിൽ വിഭജിക്കുന്നത്. അതിന് ശമതമാദികളൊന്നും വേണ്ട, സാധനചേഷ്ട സമ്പത്തി വേണ്ട, ലൗകികമായ താല്പര്യങ്ങളും കാമനകളും ഒടത്തു എല്ലാം ഈ ഭക്തി പോകും. അതുകൊണ്ടാണ് ഭക്തിക്ക് കൂടുതൽ പ്രചാരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തി വളരെ അപകടം പിടിച്ചതാണ്. കാരണം മനുഷ്യനെ അത് അന്ധതയിലേക്ക് ആഴ്ത്തിക്കളയും. അതുകൊണ്ട് ഭക്തി കൂടുതൽ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗങ്ങളിലൊന്നും ഭഗവാൻ അതിനെ പരാമർശിക്കാത്തത്. ആദ്യം അവന് ആത്മാവിനെ കുറിച്ച് ബോധിപ്പിച്ചു, ഈശ്വര തത്വത്തെക്കുറിച്ച് ബോധിപ്പിച്ചു, മനഃശുദ്ധിക്ക് വേണ്ട ഉപായമായ കർമ്മയോഗത്തെക്കുറിച്ച് ബോധിപ്പിച്ചു, ചിത്തേകാഗ്രതയ്ക്ക് ഉപായമായ യോഗത്തെക്കുറിച്ച് ബോധിപ്പിച്ചു. ശരിയായ ഭക്തിയിലേക്ക്, സമൂഹ ഭക്തിയല്ല, എങ്ങനെയാണോ ജ്ഞാനവും യോഗവും എല്ലാം വ്യക്തിനിഷ്ഠമായിരിക്കുന്നത് അതുപോലെ വ്യക്തിനിഷ്ഠമായ ഭക്തി, ആ ഭക്തിയിലേക്ക് ഒരുവനെ നയിക്കണമെങ്കിൽ അവന് ഇത്തരം മാർഗങ്ങളിലൂടെ എല്ലാം കടന്നു വരേണ്ടതാണ്. അങ്ങനെ ശരിയായ ഭക്തി ആകത്തില്ല. അതുകൊണ്ട് ആ ഭക്തിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. എന്താണ് മയ്യ ആസക്തമന, മയ്യ വക്ഷ്യമാണ് വിശേഷനെ പരമേശ്വരെ, ആസക്തമനോ യേശുസ മയ്യാസക്തമന ഹേ പാർ, എന്നെ ആസക്തമായ മനസ്സോടുകൂടിയവൻ, ഈശ്വരനിൽ ആസക്തമായ മനസ്സ്, അതിനാണ് ഭക്തി അല്ലെങ്കിൽ ഉപാസന എന്ന് പറയുന്നതാണ്. അതിന്റെ ആദ്യത്തെ നിർവചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മയ്യ ആസക്തമന, ഈശ്വരനിൽ അവിടെ മൈ ആത്മനിഷ്ഠമായിട്ടാണ് പറയുന്നത്, എന്നിൽ ആസക്തമായ മനസ്സോടുകൂടിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭക്തിയുടെ മുഖ്യമായ ലക്ഷണം അതാണ്. എന്താണ് ഈശ്വരനിൽ ആസക്തമായ മനസ്സ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ സമൂഹത്തിൽ ഭക്തിയില്ല എന്നുള്ളത്. കാരണം ഈശ്വരന്റെ ആസക്തമായ മനസ്സ്, ഭക്തി പലതരത്തിലും നിർവചിക്കുന്നു. അദ്വൈതികൾ ഭക്തിയെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഭക്തിരാത്മാനുസന്ധാനം, അത് അദ്വൈതികളുടെ നിർവചനമാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു നിർവചനമല്ല. മയാസക്ത മനസ്സെന്ന് പറയും. അതിന് പരപ്രേമം അങ്ങനെ നിർവചിക്കും. അതാണ് ഭക്തി എന്ന് നിർവചിക്കുന്നുണ്ട്. ഇവിടെ രാമാനുജാചാര്യർ സ്വീകരിച്ചിരിക്കുന്ന നിർവചനം, സ്നേഹപൂർവം അനുധ്യാനം ഭക്തിരിത്യ വിധീയത, അത് ഭക്തിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നിർവചനമാണ്. സ്നേഹപൂർവം അനുധ്യാനം. ചില ചോദിക്കും, എന്താ നിർവചനങ്ങളിലൂടെയാണോ നമ്മൾ ഭക്തിയെ മനസ്സിലാക്കുന്നത്? ഭക്തിയെ നിർവചിച്ച് പഠിച്ചിട്ടാണോ ഒരുവന്റെ മനസ്സിൽ ഭക്തി ഉണ്ടാകുന്നത്? അല്ല, പ്രാകൃത ഭക്തിക്ക് നിർവചനത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന് സഹജമായി വരുന്ന, മനുഷ്യനെപ്പോഴും മനുഷ്യന്റെ മനസ്സിനതൊരു സ്വഭാവമാണ്. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഭജിക്കുക, എന്തിനെങ്കിലുമൊക്കെ ഭജിക്കുക, അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും വിഷയങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കും, അതൊരു ഭജനമാണ്. അതല്ല ഇവിടെ നിർവചനം ആവശ്യമായി വരുന്നത്. ഭക്തി, അതായത് ഭക്തിയെ തിരിച്ചറിയുന്നതിനാണ് ഭക്തിയുടെ നിർവചനം വേണ്ടി വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ശരിക്കും ഭക്തിയാണോ എന്നൊരു ഭക്തൻ തിരിച്ചറിയണമല്ലോ. അതിന് നിർവചനത്തിന്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. സ്നേഹപൂർവം അനുധ്യാൻ എന്നാ പറയുന്നു. അപ്പൊ സ്നേഹമാണ് ഭക്തി എന്ന് ചിലർ പറയും, ഒരൊഴുക്കം വിട്ട്. പക്ഷെ അത് പോരാ. കാരണം സ്നേഹം എവിടെയുണ്ടാകാം? അല്ല, മനസ്സിന് ഇഷ്ടമുള്ള വിഷയങ്ങളോടെല്ലാം അതിന് സ്നേഹമുണ്ട്. അപ്പോൾ അത് ഭക്തിയാകത്തില്ല. വ്യക്തികൾക്ക് പരസ്പരമുള്ള സ്നേഹം, ജീവന്മാർക്ക് പരസ്പരം വരുന്ന ബന്ധങ്ങൾ കൊണ്ടുവരുന്ന സ്നേഹം അതൊന്നും ഭക്തിയാകത്തില്ല. പിന്നെ ഈശ്വരനെ നമ്മൾ സ്മരിക്കുന്നു, ഈശ്വരന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നു, അതും ഈ നിർവചനത്തിൽ എത്തിച്ചേരത്തില്ല, ഭക്തിയാകത്തില്ല. കാരണം ഈശ്വരനെ സ്മരിച്ചിട്ട് വിസ്മരിച്ചാൽ അത് ഭക്തിയാകത്തില്ല. നമുക്ക് ലോകത്തിൽ പ്രിയപ്പെട്ടതായിരിക്കുന്നു, അതിനെല്ലാം നമ്മൾ ഭജിക്കുന്നുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം നമ്മൾ സ്നേഹത്തിന്റെ പേരിൽ ഭക്തി എന്ന് പറയുന്നുണ്ട്. അതും ഈ നിർവചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഭക്തിയാകത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുഞ്ഞിനെ സ്മരിക്കുന്നു, സ്നേഹിക്കുന്നു, കുഞ്ഞമ്മയെ സ്നേഹിക്കുന്നു, ഇതൊക്കെ സാധാരണ ഭക്തിയാണെന്ന് പറയും, അതും ആകത്തില്ല. അതൊന്നും ഇവിടെ ആചാര്യന്റെ നിർവചനത്തിൽ ഭക്തിയാകുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ വരുന്നിടത്തെല്ലാം, അങ്ങനെയുള്ള സ്നേഹങ്ങളിലെല്ലാം സ്വാർത്ഥത, മമത ഇതെല്ലാം വരും. സ്വാർത്ഥതയും മമതയുമുള്ള സ്നേഹം അത് എത്ര വലുതായാലും ശരി, അത് ഭക്തിയാകത്തില്ല. അതുകൊണ്ട് പറയും മഹനീയ വിഷയം, ഏറ്റവും മഹനീയമായ, ഏറ്റവും പൂജനീയമായ ഒരു വിഷയത്തിൽ. അപ്പോൾ ഏറ്റവും മഹനീയം എന്ന് വെച്ചാൽ ഏറ്റവും പൂജനീയമായ വിഷയം എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ തന്നെ അവിടെ ഭക്തിക്ക് വിഷയമായി വരുന്നു. അതിൽ ഉണ്ടാകുന്ന സ്നേഹം, ആ സ്നേഹമാണ് ഭക്തി. അപ്പോൾ അങ്ങനെ ഒരു ഭക്തി സാധാരണയുടെ മനസ്സിൽ വരാം. ഈശ്വരനെ കുറിച്ചുള്ള ദിവ്യമായ അലൗകികമായ സങ്കല്പങ്ങളുള്ള എല്ലാ മനസ്സിനും ഭക്തി വരാം. പക്ഷേ അതും ഇവിടെ ഭക്തിയാകത്തില്ല. എന്തുകൊണ്ട്? അനുധ്യാനം കൂടി ചേർന്നാലേ ഭക്തിയാകത്തുള്ളൂ. ഈശ്വരനെ ഒരാൾ സ്മരിച്ചത് കൊണ്ട് മാത്രം അത് ഈ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്ന ഭക്തിയല്ല. അതും ഭക്തി തന്നെയാണ്, ഭക്തിയല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അനുധ്യാനം കൂടി ചേർന്നാലേ ഭക്തിയാകത്തുള്ളൂ. അനുധ്യാനം എന്ന് പറഞ്ഞാലോ അത് തുറന്നുള്ള ഈശ്വരന സ്മരണ വന്നു കഴിഞ്ഞാൽ അത് തുടർന്ന് നിരന്തരം നിൽക്കുക. നിരന്തരം ആ സ്മരണ നിലനിർത്തിയാൽ അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റും, ഈശ്വര ഭക്തി എന്ന് പറയാൻ പറ്റും. മറ്റെന്താണ്? മനസ്സിന്റെ ഒരു വൈകാരികമായൊരു ഭാവം മാത്രം. നമുക്ക് പലതിനോടും ഒരു വികാര പാരവശ്യം അനുഭവപ്പെടും. അത് ചിലപ്പോൾ വിഷയങ്ങളോടാകും, ചിലപ്പോൾ മമതയുള്ള വസ്തുക്കളോടാകും. അതുപോലെ ഒരു വികാര പാരവശ്യം ഈശ്വരനോട് പ്രവർത്തിച്ചിട്ട് അതിന് ഭക്തിയെന്ന് ആചാര്യൻ പറയത്തില്ല, മറിച്ച് എന്ത് വേണം? അതിന് അനുധ്യാനം വേണം. മറ്റങ്ങനെയുള്ള ഒരു ഏറ്റവും ഒരു ഇറക്കമാണ്. ഭക്തി പെട്ടെന്ന് വലിയ തീവ്രഭക്തനാകും, പെട്ടെന്ന് തന്നെ അതല്ലാതെ ആയിത്തീരും. അതല്ലാതായിത്തീരുക എന്ന് പറഞ്ഞാൽ ആ ഭക്തിയെ വിട്ടിട്ട് മനസ്സ് വീണ്ടും മറ്റു വിഷയങ്ങളിലേക്ക് പോകും. മമതയും സ്വാർത്ഥതയുമുള്ള വിഷയങ്ങളിലേക്കും ഭക്തി വരും. പക്ഷെ അങ്ങനെ ഒരു ഭക്തി ഇവിടെ അംഗീകരിക്കുന്നില്ല. മറിച്ച് എന്താണ്? അനുധ്യാനം, മനസ്സിൽ നിന്നത് വിടാതിരിക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. വിശ്ലേഷേ സതി തക്ഷണാദേവ വിശീര്യമാണ് സ്വഭാവതയ മൈ സുഗാഠം ബദ്ധമന. രാമാനുജാചാര്യർ പറയുന്നു, അതായത് ഭക്തി എന്ന് പറയുമ്പോൾ മനസ്സ് ആ ഈശ്വരനിൽ നിന്നും വിട്ട് മറ്റേതെങ്കിലേക്കും വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിന് തളർച്ച അനുഭവപ്പെടുക. വിശീര്യത, മനസ്സ് ശിഥിലമായി പോകുന്ന പോലെ അനുഭവപ്പെടുക. അത്രമാത്രം മനസ്സ് ബദ്ധമന, ദൃഢ മനസ്സായിരിക്കുക ഈശ്വരൻ. അതാണ് അനുധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹപൂർവമായിട്ടുള്ള അനുധ്യാനം, അതാണ് ആസക്ത മനസ്സ് എന്ന് ഭഗവാൻ പറയുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. അവിടെ മറ്റു കാമനകളില്ല, മറ്റു സ്വാർത്ഥതകളില്ല. അതാണ് ശ്രേഷ്ഠമായ ഭക്തി. അങ്ങനെയുള്ള മനസ്സോടുകൂടി മയ്യാസക്തമന യശിസ മയ്യാസക്തമന ഹേ പാർത്ഥ, അങ്ങനെ തന്നെ ഭജിക്കുന്നു മനു. നമ്മുടെ മനസ്സെങ്ങനെയാണോ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഈശ്വരനെ സ്മരിക്കുന്നത്, അതേ തീവ്രതയിലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയിലും മറ്റു വിഷയങ്ങളെയും സ്മരിക്കും. അപ്പൊ ആ മനസ്സിൽ ഭക്തിയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന അതല്ല, ഈശ്വരനിൽ നിന്ന് മനസ്സ് വ്യതിചലിച്ചാൽ മനസ്സ് ക്ഷയിക്കുന്നതായും മനസ്സ് തളരുന്നതായും അനുഭവപ്പെടുക. അപ്പൊ മറ്റു വിഷയങ്ങളിൽ മനസ്സിന് അതേ തീവ്രതയോടെ മുഴുകാൻ കഴിയാതിരിക്കുക, അതാണ് ഭക്തിയുടെ ശ്രേഷ്ഠമായ അവസ്ഥ. അപ്പൊ സാധാരണ മനസ്സിലുണ്ടാകുന്ന ദേവതാഭക്തികളെ ഒന്നുമല്ല ഇവിടെ ആസക്ത മനസ്സെന്നുള്ളതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആസക്ത മനസ്സോടുകൂടി യോഗം യുജൻ മനസ്സമാധാനം കുറുവൻ, ആ യോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞവണ പറഞ്ഞത്. ഇവിടെ അവസാനം പറഞ്ഞു നിർത്തി. എന്താണ് മഗ്ഗദേന അന്തരാത്മന, ആരാണോ യോഗത്തെ അനുഷ്ഠിക്കുന്നത്, അപ്പൊ യോഗിക്കും ഇത്തരത്തിലുള്ള ഭക്തി കൂടിയേ തീരൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്തിയോടുകൂടി ഒരുവനെയാണ് ഇവിടെ യോഗി എന്ന് പറയുന്നത്. മതാശ്രയോ അഹമേവ പരമേശ്വരാശ്രയോ യസ്യ സ മതാശ്രയഃ. അവിടെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച ആശ്രയമാണ്. പ്രപഞ്ചത്തെ അവൻ ആശ്രയിച്ചാൽ ഇവിടെ പറയും എന്താണ്, ഈശ്വരൻ പ്രപഞ്ചമൂർത്തിയാണ്, അതായത് പ്രപഞ്ചമാകുന്ന മൂർത്തി രൂപം അല്ലെങ്കിൽ ശരീരത്തോടുകൂടിയവനാണ് ഈശ്വരൻ. അപ്പോൾ പ്രാപഞ്ചിക വിഷയങ്ങളിലും പ്രാപഞ്ചിക വ്യവഹാരങ്ങളിലും ഒരു ഭക്തന് ഈശ്വര സ്വരൂപത്തെ ദർശിക്കാൻ കഴിയും. അത് മുമ്പോട്ട് ഇടുന്ന ഭാഗത്ത് പറയും. അവിടെ തത്വജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത് പോലെ തന്നെയാണ് ഭക്തന്റെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം, രണ്ടും തമ്മിലൊരു കോംപ്രമൈസ് ഉണ്ടാക്കുകയല്ല, രണ്ടും ഒന്നെന്നാണ് പറയുന്നത്. അവിടെ ഭക്തിയും ഞാനും തമ്മിൽ അതിൻ്റെ പരമമായ തരത്തിൽ യാതൊരു വ്യത്യാസം. ഈശ്വരൻ ജഗത് മൂർത്തിയായി നിൽക്കുന്നു, ജഗത് ശരീരത്തോടുകൂടി നിൽക്കുന്നു, അതാണ് ഭക്തന്റെ അനുഭവം. ഭക്തൻ വിഷയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടാലും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം അവൻ ഈശ്വരനെ തന്നെയാണ് ദർശിക്കുന്നത്. മതാശ്രയനായിരിക്കുന്നു സർവത്ര. അഹമേവ പരമേശ്വരാശ്രയസ്യ മതാശ്രയ, ഈശ്വരൻ തന്നെ ആശ്രയമായിരിക്കുന്നു അവന്റെ മനസ്സ്. എന്നുവെച്ചാൽ അവൻ വിഷയങ്ങളെ ആശ്രയിക്കുന്നില്ല, പ്രപഞ്ചത്തെ ആശ്രയിക്കുന്നില്ല. അതാണ് ഭക്തന്റെ ലക്ഷണം. അങ്ങനെയുള്ളവൻ യോഹി കശ്ചിത് പുരുഷാർത്ഥേന കേനചിതാർത്ഥി ഭോതി സതത് സാധനം കർമാഗ്നിഹോത്രാദി തപോ ദാനം വാ കിഞ്ചിദാശ്രയം പ്രതിബദ്ധ്യതേ. പറയുന്നു യോഹി കശ്ചിത് പുരുഷാർത്ഥേന കേനചിതാർത്ഥി ഭോതി, ധർമാർത്ഥ കാമങ്ങളെ ആഗ്രഹിക്കുന്നവൻ. എല്ലാ മനുഷ്യരും അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ ഭജിക്കുന്നത്, ആരോഗ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, കാമത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി. അപ്പൊ അതൊന്നിവിടെ ഭക്തന്റെ ഇവിടെ പറയുന്ന ഉത്തമമായ ഭക്തന്റെ ഗണത്തിൽപ്പെടുന്നില്ല. പുരുഷാർത്ഥേന കേനചിതാർത്ഥി ഭവതി, അഭ്യുദയത്തെ ആഗ്രഹിക്കുന്നവർ, നിശ്രേയസത്തെ അല്ല ആഗ്രഹിക്കുന്നത്. സതത് സാധനം, അതിന്റെ ഉപായമായിട്ട് കർമ്മ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നു, അഗ്നിഹോത്രാദി ചെയ്യുന്നു, ക്ഷേത്രപൂജ ചെയ്യുന്നു. തപോ ദാനം വാ, ചിലപ്പോൾ തപസ് ചെയ്യും, ദാനം എന്ന് വെച്ചാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കിഞ്ചിദാശ്രയം പ്രതിബദ്ധത, അവർ ഈശ്വരനെ അല്ല ആശ്രയിക്കുന്നത്, ഇത്തരം ഉപായങ്ങളെ ആശ്രയിക്കുന്നു. അവരുടെ മനസ്സിലെന്താണ്? ഓരോ കാമനകളാണ്. ആ കാമനകൾക്ക് വേണ്ടി അവരിത്തരം ഈശ്വര ആരാധന പോലും അവരുടെ കാമനകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അവരെ കുറിച്ച് കൂടെ പറയുന്ന എന്താണ്? അവർക്കും ആശ്രയങ്ങളുണ്ട്. അവർ ഈ ഉപായങ്ങളെ തന്നെ ആശ്രയിക്കുന്നു, ഈശ്വരനെ ആശ്രയിക്കുന്നുണ്ട്. അവർ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു, അയ്യപ്പനെ, ഗുരുവായൂരപ്പനൊക്കെ ആശ്രയിക്കുന്നു. അതിനാൽ അവരെ സംബന്ധിച്ച് എന്താണോ ഈശ്വരാശ്രയമല്ല, ഉപായങ്ങളെ അവരാശ്രയിക്കുകയാണ്. അതാണ് പറഞ്ഞത് സമൂഹത്തിന്റെ അജ്ഞതയുടെ ആശ്രയങ്ങളാണ്. അതാണ് സമൂഹഭക്തി എന്ന് പറയുന്നു. അതിനിടെ എടുത്തു പറയുന്നു, സത്കർമ്മങ്ങളെന്നും പുണ്യകർമ്മങ്ങളെന്നും പറഞ്ഞ് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈശ്വരനെ വിട്ടുള്ള ആശ്രയങ്ങളാണ്. അവരാശ്രയിക്കുന്ന ഉപായങ്ങളൊന്നുമല്ല, അതിലൊന്നും ഈശ്വരാശ്രയം അവിടെ ഇല്ല. കാരണം അതെല്ലാം അവരെ പ്രേരിപ്പിക്കുന്ന കാമനകളാണ്. അതല്ല പരമാർത്ഥം എന്നാണ് അയം ദി യോഗി. അസിമയം ഇവിടെ പറയുന്ന യോഗിയാണെങ്കിലോ മാവേമ്യ ആശ്രയം പ്രതിബദ്ധത്തിൽ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നു. ഈശ്വരനെ മറ്റൊന്നിനു വേണ്ടിയല്ല, ഈശ്വരനെ ഈശ്വരന് വേണ്ടി തന്നെ ആശ്രയിക്കുന്നു. അതാണ് ഭക്തിയുടെ പരമോച്ചമായ അവസ്ഥ. ഹിത്വ അന്യ സാധനാന്തരം, മറ്റ് സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. അമ്പലവും മണിയുടെയും പൂജയും എല്ലാം അവൻ ഉപേക്ഷിക്കുന്നു. കാരണം അവൻ വേറെ കാമനകളില്ല. അതുകൊണ്ട് മയ്യേ ആസക്തമനാഭവതി, എന്നിൽ തന്നെ ആസക്തമായ മനസ്സോടുകൂടിയിരിക്കുന്നു. അപ്പോൾ ചോദിക്കും, ഇതിനൊക്കെ എതിരാണോ, അമ്പലത്തിനും പൂജയ്ക്കുമൊക്കെ എതിരാണോ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുക? അല്ല, ഇവിടെ പറയുന്നു ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതിന്റെ പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ളത് തന്നെ. പക്ഷെ മനുഷ്യൻ അവിടെ തന്നെ കുരുങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, മറ്റുള്ള എല്ലാ സാധനങ്ങളെയും ഉപേക്ഷിച്ച് ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള സാധനങ്ങളായി നിർദ്ദേശിച്ചിട്ടുള്ള, ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഉപായങ്ങളെല്ലാം ഇവിടെ പുരുഷാർത്ഥ സാധനങ്ങളായി മനുഷ്യൻ ഉപയോഗിക്കുന്നു, തന്റെ കാമനകളുടെ പൂർത്തിക്കായി ഉപയോഗിക്കുന്നു. അത് ശരിയല്ലെന്നാണ് പറയുന്നത്. വിഗ്രഹാരാധനയോ പൂജയോ മണിയുടെ ഒന്നുമല്ല നിഷേധിക്കുന്നു. അതൊന്നും ഒരിക്കലും കാമനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ല. അതിലൂടെ എന്താണ്? പരമമായ ഈശ്വരാശ്രയമാണ് ഒരു സാധകനുണ്ടാകേണ്ടത്. ഇവിടെ അത്തരം ഒരു സാധകനമെന്ന് കണ്ടുകൊണ്ട് പറയുകയാണ്. ഹിത്വ അന്യ സാധനാന്തരം, മറ്റു സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ തന്നെ ആസക്തമന, മനസ്സ് ആസക്തമായിരിക്കുന്നു. ഉപായങ്ങളിലെല്ലാം എന്റെ മനസ്സ് ആസക്തമായിരിക്കുന്നു. അതിൽ കാമനകളെ കൂട്ടിച്ചേർത്ത് അതുകൊണ്ട് പുരുഷാർത്ഥങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഭക്തിയല്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. അത് മനുഷ്യന് ചെയ്യാൻ പാടുണ്ടോ പാടില്ലയോ എന്നല്ല പറയുന്നു. അത് ആണെന്നോ അരുതെന്നുള്ള കാര്യമല്ല പറയുന്നു. ഭക്തി എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ചെയ്യണോ ചെയ്യണ്ടേന്നല്ല പറയുന്നു. അതല്ല ഭക്തി എന്ന് പറയുകയാണ്. അത് ഈശ്വരൻ തന്നെ ആശ്രയമായിരിക്കുക, മറ്റ് സാധനങ്ങളൊന്നും അല്ല അവൻ ആശ്രയമായിരിക്കുന്നത്, മറ്റ് കാമനകളൊന്നും അല്ല അവനെ ഭക്തനാക്കി നിലനിർത്തുന്നത്. അതാണ് യസ്തേവം ഭൂതസൻ, ഇങ്ങനെയുള്ളവൻ ഈശ്വരനെ തന്നെ പരമമായി ആശ്രയമായി സ്വീകരിച്ചിരിക്കുന്നവൻ, അസംശയം, യാതൊരു സംശയവും വേണ്ട, സമഗ്രം സമസ്തം വിഭൂതി ബല ശക്തി ഐശ്വര്യാദി ഗുണസമ്പന്നം മാം, അവൻ ഈശ്വരനെ എങ്ങനെ, ഈശ്വരനെ അവൻ ആശ്രയിക്കുന്നു, എങ്ങനെയുള്ള ഈശ്വരനെ? കാരണം മനസ്സിന് ആശ്രയഭാവം ഈശ്വരന് വരണമെങ്കിൽ ആ ഈശ്വരൻ മനസ്സിനേക്കാളും വലുതായിരിക്കും. മനസ്സിന് സ്വതയുള്ള വിഭൂതികളെക്കാൾ വലിയ വിഭൂതികൾ ഉള്ളിടത്തെ മനസ്സിന് അങ്ങനെ പൂർണ്ണമായ ആശ്രയം തേടാൻ പറ്റും. കാരണം ഈ മനസ്സിനുണ്ട് ഒരുപാട് വിഭൂതികൾ. അതുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? സമഗ്രം സമസ്തം വിഭൂതി സമസ്ത ഐശ്വര്യങ്ങളുമുള്ള സമസ്ത ബലവുമുള്ള സമസ്ത ശക്തിയുമുള്ള അനേക ഗുണങ്ങളുള്ളതായ മാം യഥ ഈശ്വരനെ ഏത് പ്രകാരത്തിലാണോ. അപ്പോൾ ഇവിടെ ഉപദേഷ്ടാവ് സ്വയം തന്നെ തന്നെ ഈശ്വരനായി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഇവിടെ സാധാരണ ഒരു ഗുരു ഉപദേശിക്കുന്ന പോലെയല്ല ഇവിടെ ഉപദേശിക്കുന്നു. കാരണം അതിന് ഒരു വ്യത്യാസമുണ്ട്. ഒരു ജീവൻ പറഞ്ഞല്ലോ, ഒരു ജീവനും അവതാരവും തമ്മിൽ വ്യത്യാസം. ഒരു ജീവൻ തൻ്റെ പ്രാരബ്ധത്തിനനുസരിച്ച് ജനിച്ച് പൂർവസംസ്കാരം കൊണ്ടും മഹാപുരുഷ സംശയം കൊണ്ടും ജ്ഞാനത്തെ ആർജിച്ച് മറ്റ് ജീവന്മാർക്ക് ഉപദേശിക്കുന്നു. അത് സാധാരണ ഉപദേശക്രമം. ഇവിടെ അങ്ങനെയല്ല, അത്തരം ഒരു ഗുരുവല്ല, അത്തരത്തിലുള്ള ഒരു ഉപദേഷ്ടാവല്ല ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവാമി യുഗയുഗേ എന്ന് പറഞ്ഞത്? ഓരോ യുഗങ്ങളിലും സ്വയം സംഭവിക്കുന്ന അവതാരപുരുഷനായിട്ടാണ് ഇവിടെ തന്നെ ഇവിടെ ഉപദേഷ്ടാവ് വെളിപ്പെടുത്തുന്നത്. അത് രാമനോ കൃഷ്ണനോ പേരിൽ കാര്യമില്ല. ധർമ്മസംസ്ഥാപനാർത്ഥമായ ധർമ്മസംസ്ഥാപനത്തിനു വേണ്ടി സ്വയം ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തെ പ്രാപിക്കുന്നു എന്ന് ഗീതയിൽ തന്നെ പറയുന്നു. അപ്പോൾ അതൊരു സാധാരണ ഗുരുവല്ല, ജ്ഞാനത്തെ ആർജിച്ച ഒരു ഗുരുവല്ല. മറിച്ച് എന്താണ് അത് എന്ന് നമ്മൾ പറയുന്നത്? അവതാരപുരുഷൻ. അവതാരപുരുഷൻ എങ്ങനെയിരിക്കുന്നു? ഈ വിഭൂതി ബല ശക്തി ഐശ്വര്യ ആദി ഗുണങ്ങളോടുകൂടിയിരിക്കുന്നു. സ്വേച്ഛ മനുഷ്യവിഗ്രഹത്തെ സ്വീകരിച്ച് നമ്മൾ പറയുന്നു ഭൂത വർത്തമാന ഭാവിയെല്ലാം ഞാൻ അറിയുന്നു, നീ അറിയുന്നില്ല. അതാണ് ഈശ്വര്യതയെ വെളിപ്പെടുത്തുന്ന പല ഭാഗങ്ങളും. ഇവിടെ ഇവിടെ ഉപദേഷ്ടാവായിരിക്കുന്ന ഗുരുവിന്റെ ഈശ്വര്യത, ഒരു സാധാരണ ഗുരുവിൽ അത്തരം ഈശ്വര്യത പ്രകടമാകണമെന്നില്ല. തത്വജ്ഞാനികളിൽ അത്തരം ഈശ്വര്യത പ്രകടമാകുന്നില്ല. ഈ പറയുന്ന വിഭൂതി ബല ശക്തി ഐശ്വര്യാദികൾ കാണത്തില്ല. അത് ഈശ്വരൻ മാത്രമേ കാണത്തുള്ളൂവെങ്കിൽ അവതാര പുരുഷന്മാരൻ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ ഗീതയിലെ ഉപദേഷ്ടാവിന്റെ ഒരു സവിശേഷത അതാണ്. ആ ഉപദേഷ്ടാവ് തന്നെ തന്നെ അവതരിപ്പിക്കുന്ന എന്താണ്? ഒരു ഗുരുവായിട്ടല്ല, ഒരു യോഗിയായിട്ടല്ല, ഒരു ഭക്തനായിട്ടല്ല, മറിച്ച് ഒരു അവതാര പുരുഷനായിട്ടാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഇതെല്ലാം യോഗിക്കുന്ന ഒരു അവതാര പുരുഷനായിട്ടാണ്. പല ഭാഗങ്ങളിലും അത് വെളിപ്പെടുത്തുന്നുണ്ട്. ശ്രോതാവിനില്ലാത്ത ചില ഭാവങ്ങൾ ഇവിടെ ആ ഉപദേഷ്ടാവിനുണ്ട്. അത് കേവലം ജ്ഞാനത്തിന്റെ മഹത്വമോ അല്ലെങ്കിൽ ഭക്തിയുടെ മഹത്വമോ മാത്രമല്ല. എന്താണോ നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നുണ്ട് പല കാര്യങ്ങളെന്ന് പറയുന്നു. ഭൂത വർത്തമാന ഭാവികളെല്ലാം ഞാൻ അറിയുന്നുണ്ടെന്ന് അതൊരു ഈശ്വരീയമായ അറിവാണ്. ഒരു ഈശ്വരീയമായ ഒരു തത്വജ്ഞാനിയെന്നോ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവെന്നോ ഉള്ളതിനുപരിയായി ഒരു ഈശ്വരീയമായ ഭാവത്തെ പ്രകടിപ്പിക്കുന്ന ഒരാളായി നിന്നുകൊണ്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതിവിടെയും വെളിപ്പെടുത്തുന്നു. അഗ്നിയുള്ള മാം യഥാ ഏനപ്രകാരം ഞാസ്യസ്, അതാണ് ഗീതയുടെ ഒരു അപൂർവതയും. അതാണ് സാധാരണ നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളെല്ലാം ഒരു ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നു. തത്വജ്ഞാനി ആയ ഒരു ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നു. അങ്ങനെ ചിലയിടത്ത് അങ്ങനെയല്ല, ദേവന്മാരെ തന്നെ ഉപദേശിക്കുന്നതായിട്ട് വരും. ശിവൻ ഉപദേശിക്കുന്നു, വിഷ്ണു ഉപദേശിക്കുന്നു, അങ്ങനെ വരും. പക്ഷെ ഗീതയുടെ ഒരു അപൂർവത എന്താണ്? അതൊരു മനുഷ്യൻ തന്നെ ഉപദേശിക്കുന്നതാണ്. പക്ഷെ ആ മനുഷ്യനൊരു കേവല തത്വജ്ഞാനിയല്ല, ഒരു ജീവൻ മുക്തനല്ല, മറിച്ച് എന്താണ് ഈ പറയുന്ന സർവൈശ്വര്യ ഗുണസമ്പന്നനായ ഒരു അവതാര പുരുഷൻ എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഉപദേശിക്കുന്നു. താൻ ഈശ്വരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപദേശിക്കുന്നതാണ് ഗീതയുടെ ഏറ്റവും വലിയ മഹത്വം. അതാണ് യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാവിനിശ്രിത. ഇത് തന്നെ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഈ ഉപദേഷ്ടാവ് പല ഭാഗങ്ങളിലും തന്നെ തന്നെ ഈശ്വരനാണെന്ന് വെളിപ്പെടുത്തുന്നു. എന്താ അതിന്റെ രഹസ്യം? ഒരു മനുഷ്യൻ എങ്ങനെ ഈശ്വരനാകാൻ പറ്റൂ? അതെങ്ങനെ കഴിയും? അപ്പോൾ അതിനാൾക്കാർ സാധാരണഗതി വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? എല്ലാവരും ബ്രഹ്മമാണ്, ആത്മാവാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാനും ബ്രഹ്മം, അർജുനനും ബ്രഹ്മം. അതിനപ്പുറം അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും ബ്രഹ്മം, നീയും ബ്രഹ്മം എന്ന് പറഞ്ഞു. ഉപദേശിക്കുന്നവനും ബ്രഹ്മം, കേൾക്കുന്നവനും ബ്രഹ്മം. സർവ്വസാധാരണമാണ്. കല്ലും മരവും എല്ലാം ബ്രഹ്മമാണ്. അതുപോലെ ഒരു കല്ലും മരവും എല്ലാം ആയിരിക്കുന്ന ആ ബ്രഹ്മം. അങ്ങനെ അതിനപ്പുറം ഇവിടെ എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ട്. ഇവിടുത്തെ ഉപദേഷ്ടാവ് ആരാണ്? അത് ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താണ് മനുഷ്യൻ അങ്ങനെ ഈശ്വരനാകാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഈശ്വരരല്ലേ? ആരാ ഈശ്വരനല്ലാത്തത്? ഇങ്ങനെയൊക്കെ ചോദിക്കും. ലോജിക്, തർക്കം. അപ്പൊ അങ്ങനെ ഒരാൾ സ്വയം ഈശ്വരൻ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഈശ്വരൻ തന്നെ, അദ്വൈതികൾ പറയുന്ന പോലെ. അപ്പൊ മറ്റുള്ളവരിൽ നിന്നും ഉപദേഷ്ടാവിന് എന്താ വ്യത്യാസം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഈശ്വരനുണ്ടോ? മനുഷ്യരൂപത്തിൽ തന്നെ. പക്ഷെ ഗീതയിൽ ആദ്യന്തം ഈ ഗീത ഉപദേഷ്ടാവ് വെളിപ്പെടുത്തുന്നത് മനുഷ്യരൂപത്തിൽ വന്ന ഒരു ഈശ്വരനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ താൻ താനെന്ന് പറയുമ്പോൾ സാധാരണ അദ്വൈതികൾ പറയുന്നതായ സർവാധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മം കേവലം ആ ഒരർത്ഥത്തിൽ മാത്രമല്ല, ഇവിടെ സർവ ഐശ്വര്യ ഗുണസമ്പന്നനായ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ഉപദേശിക്കുന്നു. ആ ഭാവത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സംഭവാമി യുഗയുഗി. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ലോകത്തിന് ധർമ്മോപദേശം ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എല്ലാ കാലത്തും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരാളായിട്ട് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാം ധ്യായന്ത ഉപാസതെ, എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നു. എന്നെ തന്നെ ധ്യാനിക്കുന്നു. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് എങ്ങനെ പറയാൻ കഴിയുന്നു? രണ്ടും ബ്രഹ്മമാണെങ്കിൽ എങ്ങനെയാ അവനവന് ധ്യാനിച്ചപ്പോലെ? സാധാരണ ആർക്കും ചോദിക്കാമെന്നുള്ള ഒരു ചോദ്യമോ? ഉപദേശിക്കുന്നവനും ബ്രഹ്മം, കേൾക്കുന്നവനും ബ്രഹ്മം. അപ്പോൾ പിന്നെ എന്തിനാ ഉപദേശിക്കുന്നവനെ ധ്യാനിക്കുന്നു, കേൾക്കുന്നവൻ അവനെ തന്നെ ധ്യാനിച്ചപ്പോലെ? അതുപോരാ. അതുകൊണ്ടാണ് നമ്മൾ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് എല്ലാം ചർച്ച ചെയ്തത്. ഒന്ന് ആത്മധ്യാനം, അതുകൊണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ഈശ്വരധ്യാനം. കർമ്മയോഗത്തിന്റെ തലത്തിൽ അതൊരു യോഗിയോട്, യോഗി സാധാരണ യോഗി ധ്യാനിക്കുന്നവരെ തന്നെ ധ്യാനിക്കുന്നു. പക്ഷേ അതുപോലെ അവിടെ ഈശ്വരധ്യാനവും വേണം. അപ്പൊ തന്നിൽ നിന്നും വേറിട്ടങ്ങനെ ഒരു ഈശ്വരനുണ്ടോ ധ്യാനിക്കാൻ? ഇവിടെ തന്നിൽ നിന്ന് വേറിട്ട്, ശ്രോതാവിൽ നിന്നും വേറിട്ട് ഒരു ഈശ്വരനെ വെളിപ്പെടുത്തുകയാണ്. അതവസാനം വിശ്വരൂപ ദർശനത്തിലൂടെ അർജുനനത് സ്വയം ബോധ്യപ്പെടുത്തി. അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തലത് ഈശ്വരനെ കഴിഞ്ഞു, തന്റെ സർവാത്മഭാവത്തെ. അപ്പോൾ അർജുനൻ അത് സ്വയം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. എന്താണ് സഖേതിമത്വ പ്രസവം ദുഃഖം ഹേ കൃഷ്ണ, ഞാൻ ഇന്നുവരെയുള്ള നമ്മുടെ പരസ്പരമുള്ള ഇടപാടുകളിൽ അങ്ങേ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത്, അതും ഒരു സുഹൃത്തായിട്ടും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് വിട്ട് കണ്ടിരുന്നു. പക്ഷേ ആ മനുഷ്യരിലൊരു ഈശ്വരീയ ഭാവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയില്ല. അതും സർവലോക സാധാരണമായിട്ടുള്ള ഒന്നല്ല, അലൗകികമായൊരു ഈശ്വരഭാവം. ഇത്രയും വലിയൊരു ദിവ്യമായ രൂപത്തെ പ്രകടിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിവുള്ള ഒരു ഈശ്വരീയ ഭാവം. അപ്പോൾ ഇവിടുത്തെ ഉപദേഷ്ടാവ് അലൗകികമായ ദിവ്യമായ പ്രഭാവമുള്ള ഒരു ഈശ്വര പുരുഷനാണ്. അത് വെളിപ്പെടുത്തുന്നത് ഇവിടെ മുതലാണ്, ഈ ഏഴാം അധ്യായം മുതലാണ്. അതുവരെ അത് വെളിപ്പെടുത്തിയില്ല. ഇതുവരെ പറഞ്ഞെന്താണ്? അർജുനന് എത്തിച്ചേരാമെന്നുള്ള പരമമായ സ്ഥാനങ്ങളെക്കുറിച്ച്, സ്ഥിതപ്രജ്ഞത വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇവിടെ ശ്രോതാവിന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നു, നീ നിന്നെ തിരിച്ചറിയുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇടയ്ക്ക് ചില സൂചനകൾ കൊടുത്തു നാലാം അധ്യായത്തിനും മറ്റും. പക്ഷെ ഇവിടെ പോലും അങ്ങനെയല്ല, ഇവിടെ തന്നെ ഈശ്വരനായി തന്നെ അവതരിപ്പിക്കുകയാണ്. അടുത്ത 12 അധ്യായം വരെ അതിങ്ങനെ തുടർന്നു തന്റെ വിഭൂതികളെ കുറിച്ച് എല്ലാം വിസ്തരിക്കുന്നതൊക്കെ അതാണ്. അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ വന്ന ഈശ്വരൻ, ആ ഈശ്വരനാണ് ഇവിടെ ഗീതയെ ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗീതയ്ക്ക് ഈ ഒരു സമഗ്രത വന്നത്. അതുകൊണ്ടിപ്പോൾ അദ്വൈതിയായിരിക്കുന്ന ശങ്കരാചാര്യർക്ക് പോലും ജീവോ ബ്രഹ്മൈവനാപര, ജീവനും ബ്രഹ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവും, രണ്ടും ഒന്ന് തന്നെ, ഞാനും നീ ഒന്ന് തന്നെ, ഗുരുവും ശിഷ്യനും ഒന്ന് തന്നെ, എല്ലാം നിർഗുണമായ ബ്രഹ്മം എന്ന് ഉള്ള ആ സിദ്ധാന്തത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ശങ്കരാചാര്യർക്ക് പോലും എന്ത് ഇതിവിടെ ഒന്നും പറയേണ്ടി ഒന്നെന്താണ്? സമഗ്രം, സമസ്തം, വിഭൂതി, ബല, ശക്തി, ഐശ്വര്യാദി ഗുണസമ്പന്നം, മാം, അങ്ങനെയുള്ള ഈശ്വരൻ. ഇവിടെ നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചല്ല ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പൊ അവതാരത്തെ എന്നുവെച്ചാൽ ആചാര്യസ്വാമികൾ ബന്ധപ്പെട്ട് പറഞ്ഞു എന്നുള്ളതല്ല, അദ്വൈതവും അങ്ങനെ ഒരു ഭാവത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ അദ്വൈതം എന്ന് പറഞ്ഞാൽ അത്തരം ഈശ്വരീയ ഭാവങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ഒന്നാണ് എന്ന് ധരിക്കുന്നത് കേവലം ഒരു അഹന്ത മാത്രമാണ്. അദ്വൈതം അങ്ങനെ ബോധിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അദ്വൈതം ഇതിനെ അംഗീകരിക്കുന്നുണ്ട്, അങ്ങനെ വിഭൂതി, ബലശക്തി, ഐശ്വര്യാദി ഗുണസമ്പന്നനായ ഒരു ഈശ്വരൻ, അതും മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു ഈശ്വരൻ. യഥായേന പ്രകാരേണ ഞാൻ ശിശി. അപ്പോ ഇവിടെ ശ്രീകൃഷ്ണന്റെ അലൗകികമായ പറയുന്നുണ്ട്, എന്റെ ദിവ്യമായ ജന്മം, എന്റെ അലൗകികമായ കർമ്മം. ഇത് താൻ ജനിച്ച കാലം മുതൽ തന്നെ തന്റെ ചുറ്റുപാടുമുള്ളവർ, തന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷേ മമ്മ മായ എന്ന് ഭഗവാൻ തന്നെ പറയുന്ന ആ മായാശക്തി കൊണ്ട് ഇവരറിയുന്ന നിമിഷം, അടുത്ത നിമിഷം തന്നെ എല്ലാവരും വിസ്മരിച്ചു പോവുകയാണ്. ഈ അലൗകികമായ പ്രഭാവത്തെ അറിഞ്ഞ് അടുത്ത നിമിഷം എല്ലാവരും വിസ്മരിച്ചു പോകും. വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം പഴയ കൃഷ്ണനാണ്. അർജുനനെ സംബന്ധിച്ചും അത് തന്നെയാണ്. ഉത്തമന്മാരായ ഭക്തന്മാർക്കൊഴികെ മറ്റെല്ലാവർക്കും കൃഷ്ണൻ സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു, സാധാരണക്കാരൻ തന്നെയായിരുന്നു. ഉദ്ധവനും അക്രൂരനെയും പോലെയുള്ള അപൂർവം പേര്, ഗോപികമാർ, അവരെല്ലാം തിരിച്ചറിഞ്ഞു ഭഗവാനെ ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് ഈശ്വരൻ തന്നെ മനുഷ്യരൂപം പൂണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ ഭാവത്തെ, അവർ തിരിച്ചറിഞ്ഞ ആ ഭാവത്തെ ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനെ അദ്വൈതവും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളെയൊക്കെ പല ഗീതാവ്യാഖ്യാതാക്കളും വളരെ നിസ്സാരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെ? അവിടെ മാമെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ആത്മാവ്, ആത്മാവെന്ന് പറയുന്ന അർജുനനും ആത്മാവാണ്, പരബ്രഹ്മമാണ്, എല്ലാം ഒന്ന് തന്നെ ഈ തരത്തിൽ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകം നമ്മൾ മനസ്സുവെക്കേണ്ട കാര്യം. അങ്ങനെ ഐശ്വര്യ ഗുണസമ്പന്നനായിരിക്കുന്ന എന്നെ, അപ്പോൾ ഐശ്വര്യ ഭാവത്തോടുകൂടി അതിനെ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. യഥായേന പ്രകാരേണ ഞാൻ ആശ്വസി, അങ്ങനെയും ഈശ്വരനെ അറിയണം. സംശയമന്ദരേണ, യാതൊരു സംശയം കൂടാതെ, ഏവമേവ ഭഗവാൻ, ഈശ്വരൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയണം. അത് ആ ഒരു ഭാവത്തിലൂടെ ഈശ്വരനെ അറിയുന്നു. ഭക്തിയാതു അനന്യാശക്യ അഹം ഏവം വിധോർജുന, ഏവമേവ ഭഗവാൻ എന്നിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് ഭഗവാൻ തന്നെ പറയും അർജുനോട്, അർജുന എന്നെ നിനക്ക് ഇങ്ങനെ അറിയണമെങ്കിൽ, ഭക്തിയാതു അനന്യാശക്യ, അത് അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. എങ്ങനെ? ഈ പറയുന്ന അമിത ബലശക്തി ഐശ്വര്യാദികളോടുകൂടിയ ഈശ്വരൻ തന്നെയാണ് മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത്. മനുഷ്യനായെന്ന് ഉപദേശിക്കുന്നത് ആ ജഗത്സൃഷ്ടികർത്താവ് തന്നെയാണ് എന്നറിയണമെങ്കിൽ ഏവം വിധ എന്ന് പറയുന്നതാണ്. അത് അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ശുഷ്കമായ തത്വവിചാരം കൊണ്ട് സാധ്യമാകത്തില്ല. ജ്ഞാതും ദൃഷ്ടും തത്വേന പ്രവേശിച്ചു, അത് നമ്മൾ പിന്നീട് അത് ചർച്ച ചെയ്യും. അറിയുന്നതിന്, സാക്ഷാത്കരിക്കുന്നതിന്, തത്വേന പ്രവേശിച്ചു. അപ്പോൾ അതിന് അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ആചാര്യസ്വാമികളും ഇവിടെ അംഗീകരിച്ചിരിക്കും. അപ്പോൾ അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ബാലിശ്യമായ പഠനങ്ങളിൽ നിന്നും ജനം, പൊതുജനം, വിവരമുള്ളവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്? അത് ഈശ്വരനെ നിഷേധിക്കുന്നതാണ്. ഈശ്വരന്റെ ഈ ഭാവത്തെ ഈശ്വരീയമായ ഭാവങ്ങളെയൊക്കെ നിഷേധിച്ചിട്ട് നിഷേധിക്കുന്ന എന്താണ് വറട്ട് വേദാന്തം. അങ്ങനെ ആചരിച്ചിരിക്കുന്നു. അങ്ങനെയല്ല ഇവിടെ അദ്വൈതിയായ ആചാര്യസ്വാമികളും പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉപദേഷ്ടാവിനെ ഈശ്വരനായിട്ട് തന്നെ ഗ്രഹിക്കുക. അപ്പോ അവിടെ മാംധ്യായന്ത ഉപാസത, എന്നെ ധ്യാനിക്കുന്നു, എന്നെ ഉപദേശിക്കുന്നു, എന്നെ അർച്ചിക്കുന്നു, എന്നെ പൂജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിർഗുണ തത്വവിചാരത്തെ അല്ല പറയുന്നു, മറിച്ച് ആ മനുഷ്യരൂപത്തിൽ വന്ന ഈശ്വരനെ തന്നെ ആരാധിക്കുന്നതിനുള്ള, അതാണ് മോക്ഷമാർഗമായിട്ട് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആചാര്യസ്വാമികൾ അംഗീകരിച്ചിരിക്കുന്നു. തശ്രീ ഉച്ചമാനം മയ, അതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഞാൻ പറയാം, നീ അത് വിസ്തരിച്ച് മനസ്സിലാക്കുക എന്നാണ്. ഈ ഏഴാം അധ്യായം മുതൽ തുടങ്ങുന്ന ഈ ഭാഗങ്ങളുടെ പ്രാധാന്യം അതാണ്. അതായത് മനുഷ്യരൂപത്തിലുള്ള ഈശ്വരനെ എങ്ങനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരന് മനുഷ്യ രൂപത്തെ പ്രാപിക്കാൻ കഴിയുമോ, അങ്ങനെ ഈശ്വരൻ പ്രകടമാകുമോ, അങ്ങനെ ഈശ്വരനെ ആരാധിക്കാമോ, അതാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ആകാവുന്നതാണ്. അത്രയും തെളിച്ചു പറഞ്ഞിട്ടും പലർക്കും മനസ്സിലാകുന്ന കാര്യമില്ല. നോക്കുക, പാർത്ഥാലയോ അർജുന മൈ ആസക്തമന, എന്നെ ആസക്തമായ മനസ്സോടുകൂടി, മതാശ്രയ എന്നെ ആശ്രയിക്കുന്നവനായി യോഗം യുഞ്ചൻ. യോഗത്തെ അനുഷ്ഠിക്കുന്നവൻ സമഗ്രം മാം, സമഗ്രമായിരിക്കുന്ന എന്നെ, അസംശയം സംശയരഹിതമായി യഥാജ്ഞാസസി എങ്ങനെയാണോ അറിയുന്നത് തശ്ശരണോ അത് നീ കേൾക്കൂ. അല്ല, സമഗ്രമാം, ഈശ്വരന്റെ സമഗ്രത, ഈശ്വരന്റെ സമഗ്രത എന്ന് പറയുന്നത് എന്താണോ, അതാണ് ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് വിഭൂതി ബലശക്തി ഐശ്വര്യാദികളെ സമ്പന്നം എന്ന് പറഞ്ഞാൽ. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണവും സഗുണവും, സഗുണഭാവവും നിർഗുണഭാവവും രണ്ടും കൂടി ചേർന്നാലേ സമഗ്രത വരത്തുള്ളൂ. ഈശ്വര സങ്കല്പം പൂർണ്ണത വരുന്ന അവിടെയാണ്. കേവലം അതിന്റെ സഗുണഭാവത്തിലോ കേവലം അതിന്റെ നിർഗുണഭാവത്തിലോ അതിന് പൂർണ്ണതയില്ല. അത് രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അത് വലിയൊരു തമാശയാണ്. ഒരാൾ പറയുന്നത് ഈശ്വരൻ നിർഗുണനാണെന്ന് ഒരാൾ പറയുമ്പോൾ അത് സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ തമാശയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഈശ്വരനെ സംബന്ധിച്ച് സർവജ്ഞനും സർവശക്തനും ആണെന്ന് സങ്കല്പിക്കുകയും ഈശ്വരൻ കേവലം നിർഗുണഭാവത്തിൽ മാത്രം വർത്തിക്കുന്നവനാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു തമാശയാണ്. എന്തുകൊണ്ട്? ഈശ്വരന് സർവജ്ഞതയും സർവശക്തിമത്വവും ഉണ്ടെങ്കിൽ അതിന് നിർഗുണനോ സഗുണനോ ആവാം. ആ രണ്ടും ആക്കി തീർക്കുന്നതാണ് അതിന്റെ സർവജ്ഞത അല്ലെങ്കിൽ സർവശക്തിമത്വം, അല്ലെങ്കിൽ ഈശ്വരൻ മുടന്തനായി ഒറ്റക്കാരനുള്ള ഈശ്വരൻ എന്ന് പറയുന്നത്. സർവജ്ഞതയും സർവശക്തിമത്വം എല്ലാം എന്ത് വരുന്നു? അത് ഏതൊരു ഭാവത്തിലും ഏതൊരു ഭാവാതീതത്തിലും ഈശ്വരനെ സങ്കല്പിക്കാൻ ഉതകുന്നവയാണ്. അതായിരിക്കും ഈശ്വരന്റെ സ്വരൂപം വാസ്തവത്തിലുള്ള. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലെ ഇതിൽ രണ്ടിന് ആ സഗുണ നിർഗുണ ഭാവങ്ങളെ സമന്വയിപ്പിച്ചപ്പോഴും അവതരിപ്പിക്കുന്നത്. പിന്നെ ശാസ്ത്രങ്ങൾ ചിലയിടത്ത് ഒന്നിനെ നിഷേധിച്ചിട്ട് മറ്റൊന്നിനെ സമർത്ഥിക്കും. അതിനു വേണ്ടി മനുഷ്യന് ഓരോന്നിന്റെയും വ്യക്തത, ഓരോന്നിനും നിഷ്ഠ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശിവനാണ് വരുന്നത്, വിഷ്ണുവാണെന്ന് പറയുന്ന പോലെയോ ആ നിഷ്ഠ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് പരമാർത്ഥം എന്നുള്ള നിലയ്ക്കല്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, മയ്യാസക്തമന പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാ യഥാജ്ഞാസ്യസി തച്ഛൃണു. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം മക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. ഇവിടെ ഭഗവാൻ രണ്ടു മൂന്ന് രീതികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവിടെ ശ്രോതാവിന് ഉപദേശങ്ങൾ ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തവനെ ഒന്ന് നന്നാക്കിയെടുക്കുക. മറ്റൊന്ന്, ചില കാര്യങ്ങൾ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിന്റെ ഈശ്വരീയമായ ഭാവത്തിൽ നിന്നുകൊണ്ട് അതാണ് വിശ്വരൂപ ദർശനം. മറ്റും കാരണം എത്രയൊക്കെ കേട്ടാലും ബോധിച്ചാലും സ്വാനുഭവം വരാതെ ചിലർ ശരിയാകത്തില്ല. അത് പല കാര്യങ്ങളും അനുഭവപ്പെടുത്തി കൊടുക്കാൻ പറ്റിയതുമല്ല. സ്വയം അവന്റെ ഉള്ളിൽ വെളിപ്പെടേണ്ടതാണ്. പക്ഷെ ഈശ്വരന് പലതും അനുഭവപ്പെടുത്തി കൊടുക്കാനും കഴിയും. അതാണ് വിശ്വരൂപ ദർശനം മറ്റും വെളിപ്പെടുത്തി കൊടുത്തത്, ദിവ്യമായ ചക്ഷസ് കൊടുത്തുകൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തത്. അതൊരു കഥയല്ല, അതൊരു സംഭവമാണ്. ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ഒരു ജിജ്ഞാസുവിന് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കുക, അത് അനുഭവപ്പെടുത്തി കൊടുക്കുക. പറഞ്ഞും വർണ്ണിച്ചും കേട്ടുകഴിഞ്ഞാൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ അനുഭവിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുന്നു, ജ്ഞാനവിജ്ഞാനങ്ങളെയൊക്കെ ഉപദേശിക്കുന്നു. അതായത് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതും ആവശ്യമാണ്, കാര്യങ്ങൾ ബുദ്ധിക്ക് ബോധ്യപ്പെടണം. ഇപ്പൊ ഭക്തിയെക്കുറിച്ച് പറയുന്ന ഈ സന്ദർഭത്തിൽ ജ്ഞാനവും വിജ്ഞാനവും എങ്ങനെ വന്നു എന്ന് ചിന്തിക്കും. ഭക്തന്മാർ പലരും ധരിച്ചിരിക്കുന്നത് ഭക്തിക്ക് ഇതിന്റെ ആവശ്യമില്ലെന്നാണ്, ജ്ഞാനവിജ്ഞാനങ്ങളൊന്നും വേണ്ട ഭക്തിക്ക് എന്നാണ്. പക്ഷെ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് ഇടകലർത്തിയാണ് ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്തായിപ്പോവും, ഭക്തി മൂഢമായി പോവും. ഭക്തിയുടെ പേരിൽ അവൻ സ്വയം മൂഢനാവും, അജ്ഞനാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും അപകടം പിടിച്ച സാധനമാർഗമാണ് ഭക്തി, മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച്. എന്തുകൊണ്ട്? ജ്ഞാനി അവന്റെ അഹന്ത കൊണ്ടവൻ നശിക്കും, യോഗി അവന്റെ അഭ്യാസം കൊണ്ടവൻ നശിക്കും എന്നുള്ള സാധ്യതയുണ്ട്. ഭക്തനാണെങ്കിലോ അവന്റെ മൂഢത കൊണ്ട് നശിക്കും. എന്ന് വെച്ചാൽ ഒട്ടുമുക്കാലും നമ്മൾ കാണുന്നുണ്ട് സമൂഹം മുഴുവൻ ഭക്തിയിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ അത് മുഴുവൻ മൂഢതയിലുമാണ്. പിന്നെ ഒരു വലിയൊരു സമൂഹത്തെ തന്നെ ഈ ഭക്തിക്ക് മൂഢതയെ നിലനിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈ മതങ്ങളും മറ്റും കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, കാരണം ഇതിനെ ജനങ്ങളെ അജ്ഞതയിലൂടെ നടത്താൻ പറ്റും. ഭക്തിയുടെ ഒരു വിശേഷതയാണ്. അത് വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഭഗവാൻ ജ്ഞാനവിജ്ഞാനങ്ങളെ കൂടെ ഇടയ്ക്ക് ഉപദേശിക്കുന്നു. മൂഢഭക്തിയല്ല വേണ്ടത്, ജ്ഞാനവിജ്ഞാന സഹിതമായ ഭക്തിയായിരിക്കും. അതിലൂടെ ഭഗവാൻ പറയുന്നു എന്താണ്, തച്ച മന്ദവിഷയം ജ്ഞാനന്തേ തുഭ്യമഹം സവിജ്ഞാനം വിജ്ഞാനസഹിതം സ്വാനുഭവ സംയുക്തമിതം വക്ഷ്യാമി. ജ്ഞാനവും വിജ്ഞാനവും അതുകൂടി നിനക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നീ മൂഢനായി പോവും. തുഭ്യം അഹം സവിജ്ഞാനം വിജ്ഞാനസഹിതം, വിജ്ഞാനത്തിലൂടെ ഭക്ഷ്യകാലം പറയുന്നു, സ്വാനുഭവ സംയുക്തം ഇതം ഭക്ഷ്യാമി, അനുഭവയുക്തമായി. കേവലം ഒരു കേട്ടറിവായിട്ടല്ല, അതൊരു കണ്ടറിവായിട്ട്, അങ്ങനെ അനുഭവപ്പെടത്തക്ക രീതിയിൽ ജ്ഞാനവിജ്ഞാനങ്ങളെ കൂടി ഭക്ഷ്യാമി കഥയിഷ്യാമി ശേഷത കാക്ഷന. എങ്ങനെയുള്ള ജ്ഞാനം? ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം. എങ്ങനെയുള്ള അനുഭവം? ഈശ്വരനെ കുറിച്ചുള്ള അനുഭവം. അതുകൂടി അപ്പൊ ഭക്തന് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനവും ഈശ്വരനെ കുറിച്ചുള്ള അനുഭവം കൂടി വേണം, എന്നാലേ ആ ഭക്തി പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനെ ഭക്തിയുടെ ഉയർന്ന ശ്രേണിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഞാൻ പൂർണ്ണമായി നിനക്ക് മനസ്സിലാക്കിത്തരാം. യജ്ഞാനം വിവക്ഷിതം സ്തൗതി ശ്രോതി അഭിമുഖീകരണമാണ്. കേൾക്കുന്നവന് താല്പര്യമുണ്ടാകുന്നതിന് വേണ്ടി, അവൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടി ആ ജ്ഞാനത്തിന്റെ മഹത്വത്തെ പറയുകയാണ്. അത് ഏറ്റവും മുഖ്യമായ കാര്യമാണ്. ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിന്റെ മഹത്വത്തെ കുറിച്ച് നേരത്തെ തന്നെ ധരിച്ചിരിക്കുന്നു, എന്നാലേ അത് ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇവിടെ ഗീതയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഗീതയുടെ മഹത്വത്തെ ധരിച്ചിരിക്കുന്നു. ഗീത മഹത്വമാണെന്നാണെന്ന് മനസ്സിലാക്കാതെ ഒരാൾ ഗീതയെ ശ്രയിച്ചു കഴിഞ്ഞാൽ ഗീത അയാളുടെ ഉള്ളിൽ പ്രവേശിക്കത്തില്ല. അത് അതേ നയം തന്നെയാണ് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഭാഷകാരൻ അതെന്ന് പറയുന്നു, സ്തൗതി, അതിന്റെ മഹത്വത്തെ സ്തുതിക്കുന്നു. തന്റെ തന്നെ മഹത്വത്തെ ഭഗവാൻ സ്തുതിക്കുന്നു. ഭഗവാന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് എന്താ പറയും, കാര്യമില്ല. ഭഗവാന്റെ ഉപദേശത്തിന്റെ മഹത്വത്തെ ഗ്രഹിക്കാതെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ കാര്യമില്ല. നമുക്ക് അതിനെ സ്തുതിക്കുകയാണ്. ശ്രോതൃ അഭിമുഖീകരണമായ ശ്രോതാവിന് അതിലേക്ക് അവന് ആഭിമുഖ്യം ഉണ്ടാക്കുന്നു, പൂർണ്ണമായ താല്പര്യത്തെ ഉണ്ടാക്കുന്നു. ആ മഹത്വത്തെ ഒരാൾ ഉള്ളിൽ തൊട്ടറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സത്സംഗത്തിൽ ഉറക്കം വരത്തില്ല. നന്നായിട്ട് കൊണ്ട് ഉണർന്നിരിക്കും. ആ മഹത്വത്തിലായിരിക്കും അയാളുടെ മനസ്സ്, ആ മഹത്വത്തിലായിരിക്കും അയാൾ അതിനെ ശ്രവിക്കുന്നത്. അർജുനനും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്തുതിക്കുകയാണ് ഭഗവാൻ. യജ്ഞാത്വ യജ്ഞാനം ജ്ഞാത്വ, എന്താണ് അതിന്റെ മഹത്വം? നേഹ, ഈ ലോകത്തിൽ എന്റെ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഭൂയ പുനരന്യജ്ഞാതവ്യം പുരുഷാർത്ഥ സാധന വിശിഷ്യത, മറ്റൊന്നും അറിയേണ്ടതായി ശേഷിക്കുന്നില്ല. അതായത് പരമപുരുഷാർത്ഥത്തിന് ഇതാണ് സാധനം, പുരുഷാർത്ഥത്തിന് വേണ്ടി മറ്റൊന്നും നിനക്ക് ആവശ്യമായിട്ടില്ല. ലോകത്തിന് നിനക്ക് പലതും ആവശ്യമായി വരും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. ലോകത്തിൽ ശരീരത്തോടുകൂടിയിരിക്കുമ്പം പലതും ആവശ്യമായിട്ട് വരും, പലതിനെ ആശ്രയിക്കുന്നു. പക്ഷെ ഇവിടെ സാധകൻ അതിനെയൊന്നും പുരുഷാർത്ഥ സാധനമായി അവലംബിക്കുന്നില്ല, അതാണ് മുഖ്യമായിരിക്കുന്നത്. ശരീരത്തെ നിലനിർത്താൻ ലോക സംഗ്രഹത്തിന് എല്ലാം പലതിനെ അവലംബിക്കേണ്ടതായി വരും. ജീവൻ നിലനിൽക്കുമ്പോഴല്ല വസ്ത്രം ഭക്ഷണം ലോകത്തിലെ പല കാര്യങ്ങളും അതെല്ലാം അവലംബിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു സാധകൻ അതിനെയൊന്നും ഒരിക്കലും പുരുഷാർത്ഥ സാധനമാണ്, അത് പരമമായ ഉപായമായ അതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. അതാണ് പുരുഷാർത്ഥ സാധനം എന്ന അവശേഷിത. പുരുഷാർത്ഥ സാധനമായി മറ്റൊന്നും, പുരുഷാർത്ഥ സാധനമായി പിന്നെ എന്തിനാണ് അവൻ സ്വീകരിച്ചിരിക്കുന്നത്? സദാ ഈ പറയുന്ന ജ്ഞാനവിജ്ഞാനത്തെ, ഭക്തിയെ, അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്ന അവശിഷ്ടം ബോധി അവൻ മറ്റൊന്നും ശേഷിക്കുന്നില്ല. മോക്ഷമാർഗത്തിൽ അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവൻ, ജ്ഞാനത്തെ പ്രാപിക്കുന്നതിന് ആഗ്രഹിക്കുന്നു, ഈശ്വര സാക്ഷാത്കാരത്തിന് ആശ്രയിക്കുന്നവൻ, അവൻ പിന്നെ ഈ പ്രപഞ്ച വ്യവഹാരങ്ങൾ എന്തിന് ഇടപെടുന്നു? പ്രപഞ്ചകാര്യങ്ങൾ അവൻ എന്തിനു ചെയ്യുന്നു? പലർക്കും സംശയമുണ്ടാവും, ഇയാളുടെ പണി ഇതല്ലല്ലോ, എന്തിനു ഇയാൾ ഈ പണിക്ക് നിൽക്കുന്നു? അയാൾ എന്ത് പണിയാകാം, പക്ഷെ അതൊന്നും എന്താണ് പുരുഷാർത്ഥ സാധനമായിട്ടല്ല. ലോകകാര്യ നിർവഹണത്തിനായി ലോകത്തിൻ്റെതായ ഉപായങ്ങളെ അയാൾ സ്വീകരിക്കുന്നു. പുരുഷാർത്ഥ സാധനമായി എന്താണ് അയാൾ സ്വീകരിച്ചിരിക്കുന്നത്? ജ്ഞാനവിജ്ഞാനങ്ങളെ, രണ്ട് തലത്തിലാണ്. അതാണ് അതിൻ്റെ മഹത്വം. നവശിഷ്ടം ഭൂതി തത്വജ്ഞോ യഹ സർവജ്ഞോ ഭൂതി, അവൻ സർവജ്ഞനാണ്. ഈ ജ്ഞാനവിജ്ഞാനങ്ങളോട് കൂടിയവൻ, അതോ വിശിഷ്ട ഫലത്വ ദുർലഭതരം ജ്ഞാനം എന്ന് പറയുന്നു. അത്തരം വിശിഷ്ടമായ ഫലത്തെ കൊടുക്കുന്നതാണ് വിജ്ഞാനമാകുന്ന ഫലത്തെ കൊടുക്കുന്നതാണ്, അനുഭവമാകുന്ന ഫലത്തെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അത് വളരെ ദുർലഭമാണ്, അതാണ് അതിൻ്റെ മഹത്വം. ഏതൊന്നിനെ അറിഞ്ഞാലാണോ മറ്റൊന്നും പിന്നെ അറിയാൻ ശേഷിക്കാത്തതാണ്. ഇവിടെയും പറയുന്നു ഭൂയോ അന്യ ജ്ഞാതവ്യം നാവശിഷ്യത, ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി മറ്റൊന്നും അറിയേണ്ടതായി വരത്തില്ല. അങ്ങനെയുള്ള ജ്ഞാനവിജ്ഞാനങ്ങളെ ഉപദേശിക്കാം. അതുകൊണ്ട് നിന്റെ മൂഢതയെ മാറ്റി നിന്നൊരു അനന്യഭക്തി ഉണ്ടാവണം, എന്നാലേ അത് ശരിയായ ഭക്തിയാകത്തുള്ളൂ എന്നിവിടെ ഉപദേശിക്കുകയാണ്. അഹം ഞാൻ നിനക്ക് ഇതം സവിജ്ഞാനം ജ്ഞാനം അനുഭവയുക്തമായ ജ്ഞാനത്തെ അശേഷത വക്ഷാമി പൂർണ്ണമായി വെളിപ്പെടുത്താം. ഇഹ ഈ ജന്മത്തിൽ യജ്ഞത്വ അതിനെ അറിഞ്ഞിട്ട് അന്യജ്ഞാതവ്യം ഭൂയ നവശിഷ്യതേ, വീണ്ടും അറിയേണ്ടതായിട്ട് മറ്റൊന്നും ശേഷിക്കത്തില്ല. ഇത് പരിപൂർണമായ ജ്ഞാനമാണ്. ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം വക്ഷ്യമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ യതതാമഭിസിദ്ധാനാം കശ്ചിദ് മാം വേദ്യ തത്വതഃ. കഥമിത്യച്ചത് മനുഷ്യാണാം മധ്യേ സഹസ്രേഷു അനേകേഷു. ഇവിടെ സഹസ്രം എന്ന് പറയുന്ന അനന്തം എന്നുള്ള അർത്ഥത്തിലാണ്. ശതം, സഹസ്രം തുടങ്ങിയ ശബ്ദങ്ങൾ അനന്തം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ജീവന്മാർ അനന്തമാണ്. ഈ അനന്ത ജീവന്മാരും വാസ്തവത്തിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അബോധപൂർവമായി. കാരണം ആനന്ദപ്രാപ്തിക്ക് വേണ്ടിയുള്ള പരിശ്രമം, അതാണ് സംസാരം ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പരിശ്രമത്തിൽ കശ്ചിത് യദതി പ്രയത്നം കരോതി സിദ്ധയെ, സിദ്ധിയർത്ഥം സിദ്ധി എന്ന് പറയുന്ന ഈശ്വരപ്രാപ്തി. ആ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി കുറച്ച് പേർ ബോധപൂർവം ശ്രമിക്കുന്നു. കർമ്മയോഗ ജ്ഞാന ഭക്തി സാധനങ്ങളിലെല്ലാം മുഴുകിയിരിക്കുന്നു കുറച്ചുപേര്. തേഷാം യഥതാമപി സിദ്ധാന, അവരെല്ലാം സിദ്ധന്മാരാണ്. എന്തുകൊണ്ട് അവരെ യത്നിക്കുന്നു? ബോധപൂർവം യത്നിക്കുന്നവരെല്ലാം സിദ്ധന്മാരാണ്. എന്താണ് അവരുടെ സിദ്ധി എന്ന് പറയുന്നത്? അവർ മാർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ സഹജമായ സംസാര മാർഗത്തെ, അനാദിയായി അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആ സംസാര മാർഗത്തെ വിട്ടിട്ട് അവർ ഈ സിദ്ധിയുടെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. സുഭേജ് എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ട് കടന്നിരിക്കുകയാണ്. അതിൽ വിഘ്നങ്ങൾ ഉണ്ടാകാം, യോഗഭ്രഷ്ടി സംഭവിക്കുക, എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സിദ്ധന്മാരിൽ ആരാണോ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവരെല്ലാം സിദ്ധന്മാരെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരിൽ കശ്ചി സിദ്ധായി വഹിത്തേ ഏ മോക്ഷായി ദന്തേ പറയുന്നു. ആരാണോ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അവരെല്ലാം സിദ്ധന്മാര് തന്നെയാണ്. ഭാഷ്യകാരനും അത് സമ്മതിച്ചിരിക്കുകയാണ്. ഏതേ മോക്ഷായി ദന്തേ സിദ്ധായവ, അവരെല്ലാം സിദ്ധന്മാർ തന്നെയാണ്. രക്ഷപ്പെടുമെന്ന് ഉറപ്പായവരാണ് ദേശം. പക്ഷെ അവരിൽ കശ്ചിദേവ ഹിമാം വ്യക്തി തത്വതോ യഥാവത്, അപൂർവ സുഹൃതികൾ മാത്രം മാം വ്യക്തി തത്വതോ യഥാവത്, യഥാർത്ഥമായ രീതിയിൽ അപൂർവം പേര് മാത്രമേ എന്നെ അറിയുന്നുള്ളൂ. എന്നെ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണോ, ഈശ്വരൻ എങ്ങനെയാണോ തന്നെ വെളിപ്പെടുത്തുന്നത് അതങ്ങനെ അറിയുന്നവർ, മറ്റുള്ളവരെല്ലാം മറ്റു പല രീതിയിൽ നിന്നും അറിയും. ഇവിടെ എന്താണ് അങ്ങനെ പ്രത്യേകം പറയാൻ കാര്യം എന്താണോ, ഇവിടെ ഈശ്വരൻ ഒരു മനുഷ്യരൂപത്തിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുകയാണ്, വിളംബരം ചെയ്യുകയാണ്. മനുഷ്യരുടെ ഇടയിൽ വന്നിട്ട് എന്നാലും ആ മഹത്വത്തെ എങ്ങനെയാണോ സ്വയം വെളിപ്പെടുത്തുന്നത് ആ രീതിയിൽ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് കഴിയുന്നില്ല, യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അർജുനനും മനസ്സിലായില്ല, പ്രാഥമികമായിട്ട് അതെങ്ങനെ മനസ്സിലാക്കണം, പിന്നെ എന്റെ അതിനപ്പുറമുള്ള തത്വജ്ഞാനമൊക്കെ. തന്റെ മുമ്പിൽ വന്ന് തന്നെ ഉപദേശിക്കുന്നത് വെറും ഒരു കേവല മനുഷ്യനല്ല, ഇത്രയെങ്കിലും മനസ്സിലാക്കണം. അതുപോലും മനസ്സിലാക്കുന്നില്ല, അത് സ്വയം വെളിപ്പെടുത്തിയിട്ട് മനസ്സിലാകുന്നില്ല. അതാണ് ആജ്ഞാനത്തിന്റെ ദൃഢത. അത് മനസ്സിലാക്കേണ്ടടുത്ത് മറ്റ് തർക്കങ്ങളും വിതർക്കങ്ങളുമായിട്ട് സ്വയം സ്വന്തം ബുദ്ധിയെ മലിനപ്പെടുത്തും. അവനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കത്തില്ല എന്നർത്ഥം. അടുത്ത് പറയും, സ മഹാത്മാ സുദുർലഭ. ആ മഹാത്മാവ് വളരെ ദുർലഭനാണ്. മാംത വേദന കഷ്ടൻ പറയുന്നു, ഒരുത്തനും എന്നെ അറിയുന്നില്ല എന്ന് പറയും. ഒരുത്തനും ബ്രഹ്മത്തെ അറിയുന്നില്ലെന്നല്ല പറഞ്ഞത്, ഒരുത്തനും എന്നെ അറിയുന്നില്ലെന്നാണ്. തന്റെ ഈശ്വരീയമായ ഭാവത്തെ ആരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ പിന്നെ അതിനപ്പുറമുള്ള തത്വസാക്ഷാത്കാരവും പറ്റും, ഈശ്വര സാക്ഷാത്കാരവും പറ്റും. അതുപോലും ആരും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനി പറയും എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതിനടുത്ത് സമാനം പറയും. അത് ഈ ദുർഗ്രഹയായിരിക്കുന്ന മായാശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് അറിയാൻ കഴിയാതെ പോകുന്നത്. അതാരും കുറ്റമല്ല, ആരും തെറ്റ് ചെയ്യുന്നതല്ല. മമ മായ ദുരത്യ മോഹിപ്പിച്ചു കളയുന്നു, അതിന്റെ മോഹവലയത്തിൽപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ആർക്കും അറിയാൻ പറ്റുന്നില്ല. പറയും മാമേവ ഏം പ്രപദ്യന്റെ. ആ മായയിൽ നിന്ന് അതിനെ വിട്ടിട്ട് ആരാണോ എന്നെ ആശ്രയിക്കുന്നത് അവനറിയും എന്നും പറയും. അതിനി പറയും. പക്ഷെ ഭഗവാൻ മനുഷ്യരുടെ ഇടയിലേക്ക് തന്നെ വന്ന് ഇത്രയും വലിയൊരു തത്വത്തെ ഉപദേശിച്ചിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് അതിനെ ഗ്രഹിക്കുന്നില്ല? ഗ്രഹിച്ചാൽ തന്നെ അതിനെ എന്തുകൊണ്ട് യഥാർത്ഥമായി ഗ്രഹിക്കുന്നില്ല? അതിന് സമാധാനമാണ് ഇനി പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു, അനന്ത ജീവന്മാരിൽ കശ്ചിത് സിദ്ധയെ യതതി, ചിലർ സിദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. യതതാം സിദ്ധാനാം അഭി, അങ്ങനെ യത്നിക്കുന്നവരായ സിദ്ധന്മാരിൽ കശ്ചിത് അപൂർവം ചിലർ മാം എന്നെ തത്വത യഥാർത്ഥമായി വേദി അറിയുന്നു. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമഭി സിദ്ധാനാം കശ്ചിത് മാം വേദി തത്വത. തന്നെ അറിയാൻ തടസ്സമായിരിക്കുന്ന എന്താണ്? തന്റെ പ്രകൃതി തന്നെ. ആ പ്രകൃതി ഏതെല്ലാം തരത്തിലാണ് അതടുത്ത് പറയുന്നു. ഭൂമി രാപോ നനോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരൈതീയമേ ഭിന്ന പ്രകൃതി രഷ്ടധ. ശ്രോതാരം പ്രരോചനേന അഭിമുഖീകൃത്യ ആഹ. എന്തായി അർജുനല്ല താല്പര്യത്തോടെ? എന്തിന്? ഈശ്വര തത്വത്തെ അറിയുന്നതിനുള്ള താല്പര്യം. ആദ്യ അർജുനനെ ആരാണെന്നൊക്കെ കുറെ ബോധ്യപ്പെടുത്തി, ഇനി ആരാണ്? നാസതോ വിദ്യതേ ഭാവോ എന്നെല്ലാം പറഞ്ഞ് തന്റെ ഉണ്മയെ അസ്തിത്വത്തെ ആദ്യം ബോധിപ്പിച്ചു. അതുകഴിഞ്ഞ് ആ ഈശ്വരീയ ഭാവത്തെ ബോധിപ്പിക്കുകയും ഉപദേഷ്ടാവിന്റെ ഈശ്വരീയ ഭാവത്തെ പ്രധാനമായിട്ട്. ഇവിടെ കേവലമായി പ്രപഞ്ച തത്വത്തെ വിശകലനം ചെയ്യുകയല്ല ചെയ്യുന്നു, രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മം, ജീവൻ, ജഗത്ത് ഇങ്ങനെ സാധന ചെയ്യുന്ന ഒരു തത്വവിവേചനമാണ്. അത്തരത്തിലൊരു കേവലമായ തത്വവിവേചനമല്ല ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്, മറിച്ച് ആത്മനിഷ്ഠമായി ഈ ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അതിനോടത്തെ ഒരു പ്രത്യേകത, താൻ തന്റെ പ്രകൃതി. അതൊരു സാധാരണ മനുഷ്യന് പറയാൻ പറ്റും, ഈ പഞ്ചഭൂതങ്ങളും എന്റെ പ്രകൃതിയാണ്. അത് പറയാൻ പറ്റത്തില്ല. അത് ഈശ്വരന് മാത്രമേ പറയാൻ പറ്റൂ. ആ ഈശ്വരീയ ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ്. അല്ല, കേവലമായ ഒരു തത്വബോധനമല്ല ഒരു ഗുരു ചെയ്യുന്ന. അതാണ് ഇവിടെ പറയുന്നത്, ഭൂമിഹി പൃഥ്വി തന്മാത്രമിച്ചത് എന്ന സ്ഥൂല. കാരണം പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിന് കാരണമെന്നുള്ള ഒരർത്ഥമുണ്ട്. വികൃതി എന്ന് പറഞ്ഞാൽ കാര്യമാണ്. അപ്പോ പ്രകൃതി, കാരണമായിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സ്ഥൂലമായ പൃഥ്വി അല്ല ഗ്രഹിക്കേണ്ടത്, മറിച്ച് ഇതിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മ തന്മാത്രയാണ് സ്ഥൂല. ഭിന്ന പ്രകൃതി അഷ്ടധ ഇതി വചന, അഷ്ടപ്രകൃതികളെ കുറിച്ച് പറയുകയാണ്, പ്രപഞ്ച കാരണങ്ങളെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഭൂമി എന്ന് പറയുന്നതുകൊണ്ട് സ്ഥൂലയായി കാണപ്പെടുന്ന ഈ പൃഥ്വി അല്ല ഗ്രഹിക്കേണ്ടതിന് കാരണമായിരിക്കുന്ന തന്മാത്രകളെയാണ് തഥാ അബാധയോപി. അതുപോലെ തന്നെ ജലം, ഭൂമിരാപഹ, അനല, കാറ്റ്, അഗ്നി, വായു എന്നെല്ലാം പറയുന്നിടത്ത് എല്ലാം ആഹം അതിന്റെ തന്മാത്രകളെ ഗ്രഹിച്ചോണെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്ഥൂലമായ പൃഥ്വി ആദികൾക്ക് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭാവങ്ങളെ ഗ്രഹിക്കണം. തഥാപാദയോപി തന്മാത്രാണ്യേവ ഉച്യന്തേ ആപഹ അനലഹ വായു ഖം. ഇങ്ങനെ ഈ സ്ഥൂലതയല്ല സൂക്ഷ്മതയെ ഗ്രഹിച്ചോണം, അതാണ് പ്രകൃതിയായിരിക്കുന്നത്. അതിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് ഈ കാണുന്ന സ്ഥൂലഭാവങ്ങളെല്ലാം. അപ്പൊ എന്റെ പ്രകൃതി എന്ന് പറയുന്നത് ആ സൂക്ഷ്മഭാവത്തെയാണ്, ഈ സ്ഥൂല ജഗത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭാവത്തെയാണ്, അതിന് തന്മാത്ര എന്ന് പറയുന്നു. മനീതി മനസ്സ് കാരണം അഹങ്കാരോ ഗൃഹീത. ഇവിടെ ഭാഷ്യകാരൻ ഈ ഭഗവാന്റെ ഉപദേശങ്ങളെ സാഖ്യ സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഈ പ്രകൃതിയെക്കുറിച്ച് ഇത്തരത്തിൽ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നത് കപില മഹർഷിയാണ് സാഖ്യദർശനത്തിൽ. അവിടെ പ്രകൃതി എന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ്, മനസ്സിനെ. എന്താ മനസ്സവിടെ വികൃതിയാണ്. ഷോഡശ തത്വങ്ങളെ കുറിച്ച് പറയും, വികൃതി അതിൽപ്പെടുന്നതാണ് മനസ്സ്. അതുകൊണ്ടിവിടെ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനെ പ്രകൃതി എന്നുള്ള നിലയ്ക്ക് മനസ്സിന് കാരണമായിരിക്കുന്ന അഹങ്കാരത്തെ ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. ബുദ്ധിരുത്തി അഹങ്കാര കാരണം മഹത്തത്വം, അതും സാഖ്യ സിദ്ധാന്തമനുസരിച്ച് പ്രകൃതിയായിരിക്കുന്നത് മഹത്തത്വമാണ്. അതുകൊണ്ട് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അഹങ്കാര കാരണമായിരിക്കുന്ന മഹത്തത്വത്തെ ഗ്രഹിക്കണം. അഹങ്കാരീതി അവിദ്യാ സംയുക്തം അമ്പേക്യം. അഹങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സാഖ്യന്മാര് പറയുന്ന പ്രകൃതിപ്പെടുന്ന അവിദ്യ സംയുക്തമായിരിക്കുന്ന അവ്യക്തത്തെ ഗ്രഹിക്കണം എന്നിങ്ങനെ ഇവിടെ പറയുന്ന ആ ശബ്ദങ്ങൾക്ക് മറ്റർത്ഥം കൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഭാഷ്യകാരൻ. കാരണം പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, സാഖ്യന്മാരങ്ങനെ ആണ് പ്രകൃതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് തന്നെ മിക്കവാറും എല്ലാ വ്യാഖ്യാതാക്കളും അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. കാരണം പ്രകൃതി മനസ്സിനെ വികൃതിയായിട്ടാണ് സാഖ്യന്മാർ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃതി എന്ന് മനസ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് മനസ്സിൻ്റെ കാരണമായ അഹങ്കാരം, അങ്ങനെ ഓരോന്നിനെയും സ്വീകരിച്ചിട്ടുണ്ട്. യഥാ വിഷ സംയുക്തം അന്നം വിഷമിച്ചതേയും അഹങ്കാര വാസനാവത് അവ്യക്തം മൂലകാരണം അഹങ്കാരീത്തി ഇച്ഛതേ പ്രവർത്തകത്വാത് അഹങ്കാരസ്യ. വിഷസംയുക്തമായിരിക്കുന്ന, വിഷം ചേർന്ന അന്നത്തെ വിഷമെന്ന് പറയും, അന്നമെന്നല്ല പറയുന്നത്, അത് വിഷമാണെന്ന് പറയും. അതുപോലെ അഹങ്കാരവാസനയോട് കൂടിയിരിക്കുന്ന അവ്യക്തം, അതിനെ അഹങ്കാരം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അതാണ് അഹങ്കാരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്. അഹങ്കാരേവ ഹി സർവസ്യ പ്രവൃത്തി ബീജം ദൃഷ്ടം ലോകേ, ലോകത്തിൽ നമ്മൾ കാണാറുണ്ട് സർവ പ്രവൃത്തിക്കും കാരണമായിരിക്കുന്നത് അഹങ്കാരമാണ്. അതുകൊണ്ട് അഹങ്കാരം കൊണ്ട് അതിന് കാരണമായിരിക്കുന്ന അവ്യക്തത്തെ ഗ്രഹിക്കണം എന്നിങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇതീയം യഥോക്ത പ്രകൃതരും മേ മം ഐശ്വരി മായാശക്തി അഷ്ടധ ഭിന്ന ഭേദം ആഗതാഹ. ഇങ്ങനെ ഈ പറഞ്ഞു പ്രകൃതി, എന്റെ പ്രകൃതി എന്താണ്? ഐശ്വരി, ഈശ്വരീയമായ പ്രകൃതിയാണ്. മായാശക്തി അഷ്ടധ, എട്ട് തരത്തിലുണ്ട്. അങ്ങനെ എട്ട് തരത്തിലുള്ള പ്രകൃതിയെക്കുറിച്ച് സാഖ്യന്മാരും പറയും. അത് തന്നെ ഇവിടെ ഭഗവാനും പറഞ്ഞിരിക്കുന്നു. അതും ഋഷിമാർ എന്ന് പറയുന്ന മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷിമാര് ആ മന്ത്രത്തെ ദർശിപ്പിക്കുന്നത്. ഈശ്വരനാണ് അവർക്ക് അതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് സാഖ്യൻ വെളിപ്പെടുത്തിയാൻ പാടില്ല. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. മിക്കവാറും പല വ്യാഖ്യാതാക്കളും ആ രീതി വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് അത് അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെയിപ്പോ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് പറഞ്ഞതിനെ അങ്ങനെ തന്നെ എടുത്താലും കുഴപ്പമില്ല, അതിനെയും പ്രകൃതിയായിട്ട് സ്വീകരിക്കാം. എന്തുകൊണ്ട്? മനസ്സ് ബുദ്ധി അഹം ഇതെല്ലാം സമഷ്ടി രൂപത്തിൽ നിൽക്കുന്നുണ്ട്. സമഷ്ടി മനസ്സ്, സമഷ്ടി ബുദ്ധി, സമഷ്ടി അത് സൃഷ്ടിച്ച സംഹാരങ്ങൾക്ക് കാരണമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നത് കൊണ്ടും പ്രകൃതി എന്ന് പറയുന്നതിന് വരത്തില്ല. ഇതിനെ സാംഖ്യ സിദ്ധാന്തത്തിനനുസരിച്ച് തന്നെ വ്യാഖ്യാനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. ഞാനെന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ചതുർധരി വ്യാഖ്യാനം നീലകണ്ഠാചാര്യർ അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇങ്ങനെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇതിന് സാംഖ്യ സിദ്ധാന്തവുമായിട്ട് യോജിപ്പിച്ചിട്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന തെറ്റല്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞ ശബ്ദങ്ങളെ അതേ തരത്തിൽ തന്നെ എടുത്താൽ, മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നെടുത്തു കഴിഞ്ഞാലും അത് പ്രകൃതിയാകും. ഇത് തന്നെയാണ് ഈ സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി എന്നെടുക്കാം. അല്ല, ഇനി സാംഖ്യ സിദ്ധാന്തവുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടി മറിച്ച് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് അതിൽ വാശി പിടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്തിനങ്ങനെ വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് ഈ പ്രപഞ്ചത്തിന് പ്രകൃതിയായി ഇവയെല്ലാം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക, അതാണ് ഇവിടെ മുഖ്യം. ഈശ്വരന്റെ പ്രകൃതി ഇങ്ങനെയുള്ള ഭാവങ്ങളെ പ്രാപിച്ച് ജീവനെ മോഹിപ്പിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് അവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വ്യാഖ്യാന സാമർഥ്യത്തിലല്ല ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒരു ആചാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് അഷ്ടധാ പ്രകൃതി, ഈശ്വരന്റെ അഷ്ടപ്രകൃതി, അത് ഇവിടെ വിശദീകരിച്ചു. അത് എട്ടായി പിരിഞ്ഞു നിൽക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞതാണ് കസ്റ്റിൻ മാംവ്യത്തി തത്വത, യഥാർത്ഥമായി ഇതിനെ അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആ പ്രകൃതിയാണ്. പറയുന്നു ഭൂമി ആപഹ ജലം അനല അഗ്നി വായു ഖം ആകാശം മനഃ ബുദ്ധി അഹങ്കാര ഇതി മേ പ്രകൃതി അഷ്ടദ ഭിന്ന എന്നിങ്ങനെ എന്റെ പ്രകൃതി എട്ട് പിരിവുകളോടുകൂടി നിലനിൽക്കുന്നു. ഇനി അടുത്ത മറ്റൊരു പ്രകൃതിയെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യും. അങ്ങനെ തന്റെ പ്രകൃതിയെ അർജുനന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന എന്തിനു വേണ്ടി? കാരണം ഈ പ്രകൃതി കുറിച്ച് അടുത്ത് പറയും. എന്താണോ ഈ പ്രകൃതി കുറിച്ച് മേ പ്രകൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ പ്രകൃതി എന്നാണ്, ഈശ്വരന്റെ പ്രകൃതിയാണ്. ഈശ്വരന്റെ പ്രകൃതി എന്ന് പറയുമ്പോൾ അത് ഈശ്വരനിൽ നിന്നും വേറിട്ടല്ല, പ്രകൃതിക്ക് സ്വഭാവമൊന്നും അർത്ഥമുണ്ട്, അതവന്റെ പ്രകൃതിയാണെന്ന് പറയും. ഒരു വസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ആ വസ്തുവിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത് പറയും, രസോഹം അപ്സുഭവം ദേയ. നീ ജലം കാണുന്നു, പക്ഷെ അതിൽ സാരമായിരിക്കുന്ന രസം അതായിരിക്കുന്ന ഞാനാണ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഈശ്വരൻ അഷ്ടമൂർത്തിയോടുകൂടി നിൽക്കുന്നു, അഷ്ടരൂപത്തോടുകൂടി നിൽക്കുന്നു. ഇതെല്ലാം എന്താണ്? ഈശ്വരന്റെ തന്നെ രൂപങ്ങളാണ്, ഈശ്വരന്റെ തന്നെ ഭാവമാണ്. അത് ഈശ്വരന്റെ ഭാവമായി കാണുന്നവന് അത് ഈശ്വരീയതയെ പ്രദാനം ചെയ്യുന്നു. മറിച്ച് തന്നെ അന്യമായ പ്രകൃതിയായി കാണുന്നവനെ അത് വ്യാമോഹിപ്പിക്കുന്നു. ഒന്ന് തന്നെ അത് രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ഉതകുന്നതാണ്. ആ തരത്തിൽ അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അതിനെ തന്നെ ആശ്രയിക്കാനും പറയും, അത് തന്നെയാണ് നിന്നെ നശിപ്പിക്കുന്നതെന്നും പറയും. ഭൂമിരാപോ നല്ലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരൈതിയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടധ അപരീയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ഇവ ഭൂതാം മഹാബാഹോ യേതം ധാരിതേ ജഗത്. Thank you.